നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇന്നും കൃപ തന്നല്ലോ. നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് അതിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ, ആദ്യത്തെ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയപ്പെട്ടവരെ, ഈ എബ്രായ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ എബ്രായ ലേഖനകാരൻ സഹോദരന്മാരുടെ ഐക്യതയെക്കുറിച്ചും ഒത്തൊരുമിച്ചായിരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു, സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ഈ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പ്രാഥമികമായിട്ടും ഈ ലോകജനതയുടെ മുമ്പാകെ കൊണ്ടുവന്ന ആ ഒരു സത്യം, വലിയൊരു സത്യമെന്ന് പറയുന്നത്, വലിയവനായ ദൈവം നമ്മുടെ മാനവരാശിയുടെ മുഴുവൻ പിതാവാണ് എന്നുള്ളതാണ്. ആ പിതാവായ ദൈവത്തോട് നമുക്ക് തൻ്റെ പുത്രൻ്റെ രക്തത്താലുള്ള കഴുകലാൽ, ആ ഒരു പുതുജനനത്താൽ നമുക്ക് ബന്ധപ്പെട്ട് മക്കളായി തീരാനായിട്ട് കഴിയും എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് അതുവരെ ഇല്ലാതിരുന്ന, ദൈവത്തെ അകലെ നിൽക്കുന്ന ഒരാളായിട്ടും പേടിക്കേണ്ട ഒരാളായിട്ടും കരുതിയപ്പോൾ ആ ദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് യേശു ക്രിസ്തു കൊണ്ടുവന്നത്. താനായിരുന്ന പശ്ചാത്തലത്തിൽ ദൈവത്തിൽ നിന്നല്ലാതെ തനിക്ക് തൻ്റെ പഠിത്തം കൊണ്ടോ തൻ്റെ പരിചയം കൊണ്ടോ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരാനായിട്ട് ഒക്കെയില്ല. കാരണം താനായിരുന്ന ചുറ്റുപാടെന്ന് പറയുന്ന യഹൂദന്മാരാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ദൈവത്തോട് ഒരു വിധത്തിലും ആ നിലയിൽ അടുത്തു ചെല്ലാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ബോധ്യമാണ് യഹൂദന്മാർക്ക് പൊതുവേ ഉള്ളത്. അതിന് കാരണം നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ, ദൈവം അവർക്ക് സീനായ് മലയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ എന്താ കണ്ടത്? അവിടെ മേഘവും ഇടിനാദവും വാക്കുകളുടെ വലിയ ശബ്ദവും ഒക്കെ കൊണ്ട് മോശ പോലും, പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ മോശ പോലും, ഞാൻ പോലും പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അങ്ങനെയായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യക്ഷത. മിസ്രയീമിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലായിരുന്ന അവരെ ഒന്നിച്ച് ഏതാണ്ട് 200,000 വരുന്ന ആ ജനതയെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു അച്ചിൽ വാർത്തെടുത്തതുപോലെ കൊണ്ടുവരണമെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഭയം അവർക്കുണ്ടാകണം. അതുകൊണ്ടാകണം ദൈവം ആ ന്യായപ്രമാണം നൽകിയപ്പോൾ, 10 കൽപ്പനകൾ നൽകിയപ്പോൾ ആ നിലയിലൊരു പ്രത്യക്ഷതയായിരുന്നു സിയോൻ പർവ്വതത്തിൽ, അവിടെ സീനായ് മലയിൽ ഉണ്ടായത്. അങ്ങനെ ആരംഭിച്ച ആ യഹൂദമതം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ ഒരാൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിയില്ല. പ്രാകാരത്തിൽ വരെ സാധാരണ ആളുകൾക്ക് പ്രവേശമുള്ളൂ. അതിനപ്പുറത്തേക്ക് വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന് ചെല്ലാം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ വളരെ ഭയത്തോടും വിറയലോടും കൂടെ താൻ കടന്നു ചെല്ലുന്നു. എവിടെയെങ്കിലും ദൈവം കോപിച്ച് ഈ മഹാപുരോഹിതനായ ഞാൻ വീണു മരിക്കാം എന്നൊരു സന്നദ്ധത എന്ന ഒരു ബോധ്യത്തോടെയാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ഈ കർട്ടൻ്റെ പിന്നിലുള്ള തിരശീലയ്ക്ക് പിന്നിലുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നതിന് മുമ്പ് താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താ? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ താൻ തൻ്റെ കാലിൽ ഒരു ചങ്ങല കെട്ടും. ആ ചങ്ങല എന്തിനാ? ആ ചങ്ങല എന്തിനാണെന്ന് ആ കെട്ടുന്ന മഹാപുരോഹിതൻ അറിയാം. എന്തിനാ? താൻ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഈ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയാൽ അവിടെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വിശുദ്ധനായ ദൈവം, ആ ദൈവം ഏതെങ്കിലും കാര്യത്തിൽ, വ്യക്തിപരമായിട്ട് ആ മഹാപുരോഹിതനോടുള്ള കാര്യത്തിലാകട്ടെ, ഇസ്രായേൽ ജനതയോടുള്ള കാര്യത്തിലാകട്ടെ, ഏതെങ്കിലും തരത്തിൽ ദൈവം കോപിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഈ മഹാപുരോഹിതൻ അവിടെ വീണ് മരിക്കും. വീണ് മരിച്ചാൽ തന്നെ എടുക്കാനായിട്ട് ആർക്കും അതിൻ്റെ അകത്ത് കയറാനൊക്കുകയില്ല. അതുകൊണ്ട് ആ തൻ്റെ ഡെഡ് ബോഡി ആ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് നീക്കാൻ വേണ്ടിയാണ് കാലിലൊരു ചങ്ങലയും ധരിച്ചുകൊണ്ട് ഇവിടെ പ്രാകാരത്തിൽ നിന്ന് അങ്ങോട്ട് വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും ഈ മനുഷ്യൻ കടന്നു പോകുന്നത്. ഞാൻ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, നമ്മൾ ആരെങ്കിലും വരുന്നു അന്നത്തെ മഹാപുരോഹിതനെന്നിരിക്കണം, നമ്മൾ പോവുക രാവിലെ ഭാര്യയോടൊക്കെ യാത്ര ചോദിച്ച് എന്തോ പറയുന്നത് തിരിച്ചു വരാമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? ഇല്ല. എന്നിട്ട് ഒടുവിൽ കയറാൻ നേരത്തെ എല്ലാവരും കൂടെ ആ മറന്നുപോയോ ചങ്ങല കെട്ടണം, ഉടനെ നമ്മൾ ചങ്ങല കെട്ടുക, കെട്ടുന്നുടനെ എന്തോ മനസ്സിൽ കൂടെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഞാൻ പോലും പേടിച്ചു വിറയ്ക്കുന്നുവെന്ന് മോശ പറയുന്ന അങ്ങനെ ഒരു കാര്യത്തിലാണ് ഈ യഹൂദമതം ആരംഭിച്ചത്. അപ്പോൾ ആ യഹൂദ പശ്ചാത്തലത്തിലായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതും വളർന്നതും. അങ്ങനെയുള്ള കർത്താവിന് ഒരിക്കലും സ്വാഭാവികമായി ചിന്തിച്ച് ദൈവത്തെ ഒരു സ്വർഗീയ പിതാവെന്ന് അവതരിപ്പിക്കാൻ ഒക്കുകയില്ല. സ്വർഗത്തിൽ നിന്ന് തന്നെയുള്ള വെളിപ്പാടനുസരിച്ച് ആ താൻ ദൈവമാണ്, താൻ ദൈവപുത്രനാണ്, പിതാവായ ദൈവത്തോട് തനിക്കുള്ള ആ അടുപ്പം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കിട്ടിയ ആ ദൈവീകമായ ആത്മീയമായ വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ യേശുവിന് എന്ത് പറയാനൊക്കെയുള്ളൂ, പിതാവ് എന്ന ദൈവത്തെ പരിചയപ്പെടുത്താനായിട്ടൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് പിതാവായിട്ട് ദൈവത്തെ പരിചയപ്പെടുത്തുമ്പം അത് സ്വാഭാവികമായിട്ട് വേറെ ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എന്താ? ഞാൻ ദൈവത്തെ പിതാവെന്ന് കാണുന്നു, മറ്റൊരു സഹോദരനും ദൈവത്തെ പിതാവെന്ന് കാണുന്നു. ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ പിതാവെന്ന് കാണുമ്പോൾ ഞാനും ആ സഹോദരനും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾ ആ ഒരേ പിതാവിൻ്റെ മക്കളാണ് എന്നുള്ള ബന്ധത്തിലേക്കാണ് വരുന്നത്. കണ്ടോ, സ്വർഗീയ പിതാവെന്ന് ദൈവത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അതിനോട് ചേർന്ന് എന്താ കൊണ്ടുവന്നത്? ഈ ലോകത്തിലെ എല്ലാവരും തമ്മിലുള്ള ഒരു സാഹോദര്യ ബന്ധവും കൂടെ കർത്താവ് കൊണ്ടുവന്നു. കാരണം ദൈവത്തെ പിതാവെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ എക്സും വൈയും ഇസഡും ഈ പിതാവിൻ്റെ മക്കളാകുമ്പോൾ എക്സും വൈയും ഇസഡും തമ്മിലൊരു സാഹോദര്യ ബന്ധത്തിലേക്കാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, ക്രൂശിന് രണ്ട് തടിയുണ്ട്. ഈ രണ്ട് തടിയിൽ ഒരു തടി നമ്മൾ ദൈവവും പിതാവ്, ഞാൻ എൻ്റെ പിതാവ്, ആ തടി ഉള്ളപ്പോൾ തന്നെ ആ തടിയിൽ എന്തുണ്ട്? ആ തടിയിൽ ഒരു സമാന്തരമായ തടിയുണ്ട്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ കുറുകെയുള്ള ഒരു തടി കാണിക്കുന്നത് എന്താ? എനിക്ക് ഈ നിലയിലേക്ക് വന്നവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ് എന്നുള്ള ഒരു ബോധ്യമാണുള്ളത്. കണ്ടോ, ഈ എബ്രായ ലേഖനം യഹൂദമതത്തെക്കുറിച്ച്, യഹൂദമതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരെ അഡ്രസ്സ് ചെയ്താണ് എബ്രായ ലേഖനകാരൻ ഈ എബ്രായ ലേഖനം പറഞ്ഞു വരുന്നത്. പറഞ്ഞു വന്ന് ഒടുവിലേക്ക് വരുമ്പോൾ എന്താ, അവിടെ എബ്രായ മതത്തിലില്ലാത്ത അല്ലെങ്കിൽ യഹൂദമതത്തിലില്ലാത്ത ഒരു കാര്യമുണ്ട്. എന്താ? ഇവിടെ ഞങ്ങളെല്ലാവരും കർത്താവിനെ അംഗീകരിച്ചവരെല്ലാം, ഈ സ്വർഗീയ പിതാവിൻ്റെ മക്കളായ ഞങ്ങളെല്ലാം എന്താ, ഞങ്ങളെല്ലാം തമ്മിൽ സഹോദരന്മാരാണ്. അതുകൊണ്ട് പറയുന്നു സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ഇത് കേവലം ഒരു, ഞാൻ പറഞ്ഞു വന്നത് ഇതെന്തിനാ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, കേവലം ഒരു ആളുകളെ അതിഥി സൽക്കാരം, വീട്ടിൽ വരുന്നവർക്ക് വല്ല ഭക്ഷണം കൊടുക്കണോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത് എന്താ, സിവിലൈസ്ഡ് ആയിട്ടുള്ള ഏത് സൊസൈറ്റിയിലും പരിഷ്കാരം നേടിയിട്ടുള്ള ഏത് സമൂഹത്തിലെയും ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ നമ്മുടെ വീട്ടിലേക്ക് കൈക്കൊള്ളുമ്പോൾ അവിടാണോ അതിൻ്റെ തുടക്കം? ഒരു നല്ലൊരു ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നവരെ നമ്മൾ സ്വീകരിക്കണം. ഹൈന്ദവ മതത്തിലൊക്കെ ഉണ്ട് അതിഥി ദേവോ ഭവ, അതിഥി ദൈവത്തെ പോലെ കാണണം എന്നൊക്കെ പറയുന്നത് പോലെയാണോ ഇത്? അല്ല, അതങ്ങനെയല്ല. ഇതെന്താ? ഇത് നമ്മുടെ സഹോദരന്. ആ സഹോദരനോടുള്ള പ്രീതി നിലനിൽക്കട്ടെ. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വേണ്ടത്? അതിഥി സൽക്കാരം മറക്കരുതെന്നുള്ള കാര്യം, അത് രണ്ടും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞത്. അതിഥി സൽക്കാരം നമ്മൾ ആചരിക്കുന്നു, പക്ഷേ സാഹോദര്യ ബന്ധമില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. അതിഥി സൽക്കാരത്തിലല്ല നമ്മൾ തുടങ്ങേണ്ടത്, മറിച്ച് എന്തിലാണ് തുടങ്ങേണ്ടത്? ദൈവം എൻ്റെ പിതാവാണ്, എനിക്ക് തന്നിട്ടുള്ള ഈ ഇവരെ എൻ്റെ സഹോദരങ്ങളാണെന്നുള്ള അക്നോളജ്മെൻറ്റിലാണ് നമ്മൾ എന്തിലേക്ക് വരേണ്ടത്? അതിഥി സൽക്കാരത്തിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ അതിഥി സൽക്കാരം വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിത്തീരും. എന്താ, നമുക്ക് നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ കയ്യിൽ ഈ പല സഹോദരിമാർക്കുള്ള പ്രശ്നം എന്താ, പെട്ടെന്ന് അയ്യോ കയറി വന്നു, അയ്യോ നമ്മൾ, നമ്മുടെ കയ്യിലൊന്നും ഇല്ല, താനും പാല് വാങ്ങിച്ചത് ഇരിപ്പില്ല, കുറച്ച് എള്ളുണ്ട ഉണ്ടായിരുന്ന കൊച്ചൻ കയറി തിന്ന് കഴിഞ്ഞു, അതുമില്ല, ഇനിയിപ്പോൾ എന്തോ ഇവരുടെ മുമ്പിൽ വെക്കും. സഹോദരിമാരുടെയൊക്കെ പലരുടെയും പ്രശ്നമല്ലേ, പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ എന്താ. അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോണ്ടസ്റ്റിലാണെങ്കിൽ, ഏതാ നമ്മൾ, നമ്മളൊരു സഹോദരി ബന്ധത്തിലാണ്, എൻ്റെ സഹോദരനാണ്, എനിക്കുള്ളത് വെച്ചാൽ മതി, എനിക്കവിടെ എന്ത് വേണ്ട, എനിക്കവിടെ വേറൊരു മുഖം കാണിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വരുമ്പോൾ സഹോദരൻ എന്നുള്ള ഒരു ബന്ധത്തിൽ സ്വർഗീയ പിതാവിൻ്റെ എൻ്റെ എന്നെപ്പോലെ തന്നെ പിതാവായിട്ട് അംഗീകരിച്ച ഒരാൾ ഒരുവൾ എന്ന് കാണുമ്പോൾ നമുക്ക് ഈ അതിഥി സൽക്കാരത്തിൻ്റെ ഒത്തിരി ഭാരങ്ങൾ അങ്ങ് തീർന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സഹോദരൻ എന്നുള്ള ഒരു ബന്ധത്തിലാണ് ഈ തൊട്ട് താഴെ കാണുന്ന അതിഥി സൽക്കാരം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരേണ്ടത്. നോക്കുക, അതി സഹോദരപ്രീതിയെക്കുറിച്ച് പലയിടത്ത് പറയുന്നുണ്ട്. ഒന്ന് തെസ്സലോനിക്കർ നാലാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ എന്ന് പറഞ്ഞ് പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും സഹോദരപ്രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. സഹോദരൻ ഒന്ന് യോഹന്നാൻ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ സഹോദരി ബന്ധത്തെക്കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം കണ്ടോ. 11-ാമത്തെ വാക്യത്തിൽ പറയുന്ന, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ഈ അന്യോന്യമുള്ള സ്നേഹം, ആ ക്രൂശ് മേലുകീഴുള്ള തടിയേൽ കുറുകെയുള്ള ഒരു തടി വെച്ച് അടിച്ചിരിക്കുമ്പോൾ നമുക്കെന്തുണ്ട്? നമുക്ക് നമ്മുടെ ഈ സഹോദരങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അല്ലാതെ എൻ്റെ ക്രൂശിന് ഒരൊറ്റ തടിയേ ഉള്ളൂ എന്ന് ആർക്കും പറയാൻ ഒക്കുകയില്ല. അത് ക്രൂശല്ല. ഒരാൾ ക്രൂശാകണമെങ്കിൽ എന്തോ വേണം, മേലുകീഴുള്ള തടിയേൽ സമാന്തരമായ ഒരു തടിയൂടെ വെച്ചടിക്കണം. ചിലർ പറയല്ലേ, എനിക്ക് ദൈവത്തോടാ ബന്ധം, എനിക്ക് ദൈവത്തോടാ ബന്ധം. ചില ആളുകൾ ദൈവവുമായിട്ട് നല്ല ബന്ധമാണ്, പക്ഷേ മറ്റ് കാണുന്ന സഹോദരന്മാരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ഉടമ്പടി പറയുന്ന ആ ക്രൂശല്ല അദ്ദേഹം കൊണ്ടുനടക്കുന്നത്. അദ്ദേഹം കൊണ്ടുനടക്കുന്നത് എന്തുവാ, ഒരു വലിയ കഴയോ ഏതാണ്ട ഒറ്റ തടിയുള്ള ഒരു സാധനം എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. നമ്മളോടെന്താ പറഞ്ഞേക്കുന്നത്, അവനവൻ്റെ ക്രൂശെടുത്ത് നടക്കാനല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധം, ആ ബന്ധം എങ്ങനെയാണ് വരുന്നത്? ഇതാ കണ്ടോ, അതിൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം 4:11 പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ, അവനെക്കുറിച്ച് യോഹന്നാനെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് യോഹന്നാൻ തുടർന്ന് പറയുന്നത്. അവൻ കള്ളനാകുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, ഇങ്ങനത്തെ ഗൗരവമുള്ള വാക്കൊക്കെ പറയുമോ? യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവിൻ്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നവൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, പുള്ളിക്കാരന് കിട്ടിയ ആ ഒരു എന്താ പറയുക, ആ നിലയിൽ ആളുകൾ ചാർത്തി കൊടുത്ത പട്ടങ്ങളൊക്കെ വിസ്മരിച്ച് അദ്ദേഹം പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും, സൗനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ്റെ ശരിക്കുള്ള പേര് ഞാൻ പറയാം, അവൻ കള്ളനാണ്. പ്രിയപ്പെട്ടവരെ, ആ തൊപ്പി നമ്മുടെ തലയ്ക്ക് ചേരുമോ? ചേരരുത്. നമ്മളെന്തായിരിക്കണം? നമ്മൾ കള്ളന്മാരായിരിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരനെ സ്നേഹിക്കണം. അത് സ്വാഭാവികമായിട്ട് ഈ തടിയിൽ തിരശ്ചീനമായിട്ട് വെക്കുന്ന ഒരു തടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ അതിഥി സൽക്കാരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വരാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ അതിഥി സൽക്കാരമൊക്കെ ഒരു ഭാരമായിപ്പോകും. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈ കാര്യം പറയുന്നുണ്ടല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിലാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഈ കാര്യത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ 34-ാമത്തെ വാക്യം, 34-35 വാക്യങ്ങൾ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഒരു സംശയത്തിനിട കൊടുക്കാതെ കർത്താവ് കാര്യം തുറന്ന് പറഞ്ഞിരിക്കുക. എന്താ? നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് പുതിയ കൽപ്പനയാകുന്നത് എങ്ങനെ? യഹൂദ പശ്ചാത്തലത്തിൽ ആ നിലയിലൊരു കാര്യമല്ല. എന്നാൽ ഞാനിതാ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നല്ല, ഈ സ്നേഹമാണ് നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്നുള്ളതിൻ്റെ തെളിവ്. നമ്മൾ ഒരേ ദൈവം നമ്മളെ വിളിച്ചു, നമ്മളൊരു സഭയിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ? നമ്മളെല്ലാവരും ഇന്ന ഉപദേശങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഇന്നിന്ന ഉപദേശങ്ങളാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതല്ല അതിൻ്റെ തെളിവ്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരു സഹോദരനെ ബഹുമാനിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ തെളിവ്. ഞങ്ങളെല്ലാവരും ഓണത്തിനൊരു കോൺഫറൻസ് ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ കൂടി അവിടെ ഒന്നിച്ച് ഇരിക്കും, ഇതൊന്നുമല്ല അതിൻ്റെ തെളിവ്. എന്തു അതിൻ്റെ തെളിവുണ്ടെങ്കിൽ, തെളിവെന്തുവാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹമാണ് നമ്മൾ ഒരേ കാര്യത്തിൻ്റെ ലേക്ക് നിൽക്കുന്ന ആളുകളാണെന്നും കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്നും ഉള്ള കാര്യം വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. അപ്പോൾ സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ചിലരറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. ഈ അതിഥി സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞാണ് പറയുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അബ്രഹാമിനെക്കുറിച്ച് കാണുന്നു. അബ്രഹാം എന്താ? അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പേര് നിൽക്കുന്ന കണ്ടു. താൻ അതിഥി സൽക്കാര പ്രിയനായിരുന്നത് കൊണ്ട് താൻ എന്തു ചെയ്തു? അവരെ ആ നിലയിൽ താൻ സൽക്കരിച്ചു. പക്ഷേ അവരാരായിരുന്നു? ദൈവദൂതന്മാരായിരുന്നു. നമ്മൾ ആ ഭാഗം എല്ലാം എടുത്ത് നോക്കാനായിട്ട് സമയമില്ല. നിങ്ങൾ വീട്ടിൽ പോയി ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിൽ നോക്കുക. അവിടെ അബ്രഹാം ദൂതന്മാരെയാണ് സൽക്കരിച്ചത്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടല്ല. നമ്മളത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാ കാര്യവും വ്യക്തതയായിട്ടല്ല താൻ അവരെ സൽക്കരിച്ചത്. അതിൻ്റെ അടുത്ത അധ്യായം 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരാൾ, അത് അബ്രഹാമിൻ്റെ സഹോദരപുത്രൻ ലോത്ത. ലോത്ത് സോദോമിൽ ഇരിക്കുകയായിരുന്നു. സോദോമിൽ ആയിരിക്കുമ്പോഴാണ് ലോത്ത് സോദോമിൽ ഇരിക്കുമ്പോൾ രണ്ട് പേര് കണ്ടു. ലോത്ത് എന്തോ ചെയ്തു? ലോത്ത് പറയുന്നു, യജമാനന്മാരെ, അടിയൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാവാർപ്പീൻ, കാലത്തെഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോകുകയും ആകാം. അന്നേരം അവരെന്തോ പറഞ്ഞു, ഇല്ലില്ല ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ തൽക്കാലം വീഥിയിൽ ഈ തെരുവിൽ അങ്ങ് കഴിഞ്ഞോളാം. അപ്പോൾ എന്തോ ചെയ്തു, അവരെ ഏറ്റവും നിർബന്ധിച്ചു. അപ്പോൾ അവർ അവൻ്റെ അടുക്കലേക്ക് തിരിഞ്ഞ് അവൻ്റെ വീട്ടിൽ ചെന്നു. കണ്ടോ, രണ്ട് ദൂതന്മാർ സോദോമിനുണ്ടാകാവുന്ന വലിയ നാശത്തെക്കുറിച്ച് പ്രവചിക്കാനായിട്ടും ഇവരെയും അവിടെ നിന്ന് രക്ഷിക്കാനായിട്ടും വന്നതാ. പക്ഷേ ആ ദൂതന്മാരെ ദൂതന്മാരാണെന്ന് വല്ലതും പറഞ്ഞിട്ടാണോ? രണ്ട് അപരിചിതരായ ആളുകളെ കണ്ടതുപോലെയാണ് ലോത്ത് ചെല്ലുന്നതും പെരുമാറുന്നതും അവരെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവന്നതും അതിഥി സൽക്കാരം ആചരിച്ചതും. അങ്ങനെ അതിഥി സൽക്കാരം ആചരിക്കുന്ന ആ ഒരു കാര്യം അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം, ഫലത്തിൽ അതെന്തായിത്തീർന്നു? ദൈവദൂതന്മാരെ സൽക്കരിക്കുന്നതായിത്തീർന്നു. ഈ ദൈവദൂതന്മാരെന്ന് പറയുമ്പോൾ ഈ അബ്രഹാമിൻ്റെ അടുത്ത് വന്ന 3 ദൂതന്മാരിൽ ഒന്ന് കർത്താവ് തന്നെയാണെന്നും മറ്റ് 2 പേര് ദൂതന്മാരാണെന്നുമൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ നോക്കുക, അതിഥി സൽക്കാരം ആചരിക്കുന്നു ച്ചതുകൊണ്ട് അബ്രഹാമിന് എന്തോ ചെയ്യാൻ പറ്റി? ദൈവത്തെ തന്നെ സൽക്കരിക്കാൻ പറ്റി, ദൈവത്തെ തന്നെ സൽക്കരിക്കാൻ പറ്റി. നമുക്കറിഞ്ഞുകൂടാ ആരായി വന്നേക്കുന്നത്. അബ്രഹാം ആ നിലയിലായിരുന്നു. ഈ ആട്ടെ, അബ്രഹാം ഇവരെയൊക്കെ സൽക്കരിച്ച് നമുക്ക് മനസ്സിലാക്കും. ഈ ലോത്തിന് എവിടെ നിന്ന് കിട്ടി ഈ തിരിച്ചറിവൊക്കെ? ലോത്തിനെക്കുറിച്ച് നമുക്ക് അത്ര ഒരു ബഹുമാനമുള്ള ആളുകളല്ല നമ്മൾ. പക്ഷേ ലോത്തിന് എവിടെ നിന്ന് കിട്ടി കാണും? തീർച്ചയായിട്ടും ഈ കൊച്ചപ്പൻ്റെ ഈന്ന് കിട്ടിയതായിരിക്കും. അബ്രഹാമിൽ നിന്ന് കിട്ടിയതായിരിക്കും ഈ അതിഥി സൽക്കാരത്തിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ലോത്തും താനെ ഇവരെ വീട്ടിലേക്ക് കൈക്കൊണ്ടു. പിന്നീടാണ് നമ്മൾ 19 വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ലോത്തിനും പിന്നീടാണ് ഇത് ദൈവദൂതന്മാരാണെന്ന് മനസ്സിലായത്. കണ്ടോ, എബ്രായലേഖനം 13 വരുമ്പോൾ അതിഥി സൽക്കാരം എന്നൊരു കാര്യം അവരെ കൊണ്ടു നടന്നതുകൊണ്ട് ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിക്കുക എന്ന ബഹുമതി അവർക്ക് ലഭിച്ചല്ലോ. അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിക്കുക, എന്നുള്ള ബഹുമതി. അവരെ ഒരു നമ്മൾ പറഞ്ഞതുപോലെ സഹോദര്യപ്രീതി, സഹോദര ബന്ധത്തെക്കുറിച്ചൊന്നും അന്ന് ബോധ്യമില്ല, പഴയ നിയമത്തിൽ ബോധ്യമില്ല. ആ ബോധ്യമില്ലാത്ത കാലത്തും അതിഥി സൽക്കാരം കൊണ്ട് നടന്ന അബ്രഹാമും ലൂത്തും ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചു. നമ്മൾ ബൈബിളിൽ പിന്നെയും നോക്കുമ്പോൾ പിന്നെയും ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാൻ കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഗിദെയോൻ്റെ കാര്യമാണ് കാണുന്നത്. ഗിദെയോൻ എന്താ ചെയ്യുന്നത്? നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ഗിദെയോനും അറിയാതെയാണ് തൻ്റെ അടുക്കൽ വന്ന ദൂതനെ ആ നിലയിൽ സൽക്കരിക്കുന്നത്. ഞാൻ ഇത് കൊണ്ടുവന്ന് വയ്ക്കട്ടെ, നീ കഴിക്ക് എന്നൊക്കെ പറയും. ഉൽപ്പത്തി ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് ഗിദെയോൻ ദൂതനെ സൽക്കരിക്കുന്നത് നമ്മൾ കാണുന്നു. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഒരു ഒരു പുരുഷനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ, മനോഹ എന്ന ആ പുരുഷൻ്റെ പേര്. മനോഹ എന്ന് പറയുമ്പോൾ അത്ര നമുക്കൊരു പരിചയമില്ല, പക്ഷേ വേറൊരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ മനസ്സിലാകും. ഈ മനോഹ എന്ന് ഞാൻ പറഞ്ഞത് ആരാണ്? ശിംഷോൻ്റെ അപ്പനാണ്. ചിലരങ്ങനെയാണ്, ചിലരെ നമ്മൾ പേര് പറഞ്ഞാൽ മനസ്സിലാകും ആ അത് നമ്മുടെ ഇന്നത്തെ ഇന്നാരുടെ അപ്പനാണ് എന്ന് പറയുമ്പോൾ മനസ്സിലാകുമെന്ന് പറഞ്ഞ പോലെ ശിംഷോനെ നമുക്കെല്ലാം അറിയാം. ശിംഷോൻ്റെ അപ്പൻ മനോഹയും ഭാര്യയും അവർ ഈ ശിംഷോനെ കിട്ടിയ ചരിത്രമൊക്കെയാണ് ഈ 13-ാം അധ്യായത്തിൽ പറയുന്നത്, ന്യായാധിപന്മാരുടെ പുസ്തകം. അതെങ്ങനെയായിരുന്നു? വീട്ടിൽ പോയി വായിച്ചു നോക്കുക. അവിടെയും അവർ ആ സ്ത്രീയുടെ അടുത്ത്, അവൾ മനോഹയുടെ ഭാര്യ, അവൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ദൂതൻ വന്നിങ്ങനെ പറഞ്ഞു, ദൂതനാണെന്ന് പോലും അവൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരു കണ്ടാ ദൂതൻ്റെ ആകൃതിയൊക്കെ ഉള്ള ഒരാൾ വന്ന് എന്നോട് പറഞ്ഞെന്നൊക്കെ ആ ഭർത്താവിനോട് വന്ന് പറയും. പിന്നെ അന്നേരം മനോഹ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ സ്ത്രീയുടെ അടുത്ത്, എൻ്റെ ഭാര്യയുടെ അടുത്ത് ഈ ദൂതനെ അയച്ചെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അയക്കണേന്ന് പറഞ്ഞു. ഉടനെ ഈ പിന്നെയും വന്നു. വന്നപ്പം മനോഹ ചെന്ന് ചോദിക്കും, നീയാണോ ഇന്നാളി എൻ്റെ ഭാര്യയുടെ അടുത്ത് വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അപ്പം ആളെ ശരിക്കും മനസ്സിലായില്ല. ദൂതനാണെന്നും ഒന്നും വേണ്ട പോലെ മനസ്സിലാകാതെ തന്നെയാണ് അവിടെ കൊണ്ടുവന്ന്, നീ ധൃതി വെച്ച് പോകല്ലേ, ഞാനൊരു അപ്പവും ഇതും കറിയൊക്കെ കൊണ്ടുവന്ന് വെക്കാമെന്ന് പറഞ്ഞു. ദൂതൻ അതേ തൊട്ടു, അഗ്നിജ്വാല ഉയർന്നു, അതിലൂടെ താനും അങ്ങ് പോയി. ഞാൻ പറഞ്ഞു വന്നത്, അബ്രഹാം ആകട്ടെ, ലോത്താകട്ടെ, അല്ലെങ്കിൽ ഗിദെയോനാകട്ടെ, മനോഹയാകട്ടെ, ഭാര്യയാകട്ടെ, ഇവരൊക്കെയും അറിയാതെ അതിഥി സൽക്കാരമെന്നൊരു കാര്യം അവർക്കുണ്ടായിരുന്നത് കൊണ്ട് അവർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ പോകാം. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളി. ഇത് പറഞ്ഞേച്ച് എബ്രായ ലേഖനകാരൻ ഈ എബ്രായ ക്രിസ്ത്യാനികളോട്, അല്ലെങ്കിൽ നമ്മളോട്, സഭയിലുള്ളവരോട് പറയുന്നു, നിങ്ങളും എന്തോ വേണം, അവരൊക്കെ അതിഥി സൽക്കാരം ആചരിച്ചു, നിങ്ങളും എന്ത് വേണം, നിങ്ങളും ആ നിലയിൽ കഷ്ടമനുഭവിക്കുന്നവരെയും തടവുകാരെയും ഒക്കെ ഓർക്കുകയും കൈക്കൊള്ളുകയും ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഒരു നിയമം പറയുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മൾ തടവുകാരെ നമ്മൾ വീട്ടിൽ കൈക്കൊള്ളണം, അല്ലെങ്കിൽ ആവശ്യക്കാരായിരിക്കുന്ന ആളുകൾ, ഒരു നീഡിയായ ആളുകൾ, കഷ്ടമനുഭവിക്കുന്നവരെ നമ്മൾ കൈക്കൊള്ളണം, അവരെ ഓർക്കണം. അങ്ങനെ ചെയ്യുമ്പം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഒരു പ്രിൻസിപ്പിൾ അവിടെ പറയുന്നുണ്ട്. എന്താ പ്രിൻസിപ്പിൾ? തടവുകാരെ എങ്ങനെയാണ് നമ്മൾ ഓർക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്? നമ്മളും തടവുകാരെന്നുള്ള മട്ടി വേണം. അല്ലെങ്കിൽ കഷ്ടമനുഭവിക്കുന്നവരെ നമ്മൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? നമ്മളും ശരീരത്തിലാണ്, നമുക്കും കഷ്ടമുണ്ട് എന്നുള്ള നിലയിൽ വേണം അവരെ ആ നിലയിൽ ഓർക്കാൻ. കണ്ടോ? അതായത് നമ്മൾ ആരെ സൽക്കരിക്കുന്നു, അല്ലെ ആരെ ഓർക്കുന്നു, ആരെ ശുശ്രൂഷിക്കുന്നു, അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. തടവുകാരനെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നമ്മളും തടവുകാരാണ്. നമ്മൾ കഷ്ടമനുഭവിക്കുന്നവനെയായി ശുശ്രൂഷിക്കുന്നതെങ്കിൽ എന്തോ വേണം? നമ്മളും ശരീരത്തെ കഷ്ടമനുഭവിക്കുന്നവനാ. എന്ന് വെച്ചാൽ അവൻ്റെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം നമ്മളിവനെ സൽക്കരിക്കാനും ശുശ്രൂഷിക്കാനും. ഇതാണ് ക്രിസ്തീയതയുടെ ഒരു പ്രത്യേകത. ഇതായിരിക്കണം ക്രിസ്തീയതയുടെ ഒരു പ്രത്യേകത. ഇന്ന് ലോകത്തും എന്തുണ്ട്? ലോകത്തും കഷ്ടമനുഭവിക്കുന്നവരെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തടവുകാരെ പോയി അവരെ സഹായിക്കുന്നുണ്ട്, ആവശ്യക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്, 21-ാം നൂറ്റാണ്ടിലായിരിക്കുന്നത് കൊണ്ട് ഇന്ന് സമൂഹത്തിലുള്ള ഏത് വീട്ടിൽ ചെന്നാലും എന്തുണ്ട്, ഒരു അതിഥിയെ ആരും ഗേറ്റ് അടച്ച് വിളിത്തള്ളുകയില്ല, വന്നിരിക്കുന്നു എന്ന് പറയുകയില്ല. അവരെ അതിന് നമ്മളെ സൽക്കരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തരും. പക്ഷേ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനി ഈ ലോകവും അതിഥി സൽക്കാരം ആചരിക്കുന്നതിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഒരാളെ ഒരാളോട് ഇടപെടുമ്പോൾ നമ്മൾ എന്ത് വേണം, നമ്മളൊരു ഹയർ പ്ലാറ്റ്ഫോമിൽ നിന്നോണ്ടല്ല അവരെ സഹായിക്കേണ്ടത്. സഹായം കൊടുക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ടല്ലോ, സഹായം കൊടുക്കുമ്പം സഹായിക്കുന്ന പലപ്പോഴും പറയാറുണ്ടല്ലോ, സഹായിക്കുന്ന ആളിൻ്റെ കയ്യ് മേളിൽ നിൽക്കും, വാങ്ങുന്ന ആളിൻ്റെ കയ്യ് താഴെ നിൽക്കും ഇല്ലേ. ഞാൻ ഇപ്പോൾ സജി വേറെ എനിക്കൊരു 100 രൂപ തരിക, ഞാൻ ചെന്ന് കൈ നീട്ടുന്നു, സജി വേറെ എൻ്റെ കയ്യിലേക്ക് വെക്കും. ആരുടെ കയ്യാ മേളിലിരിക്കുന്നു? തരുന്ന ആടെ കയ്യാ മേളിലിരിക്കുന്നു, വാങ്ങുന്ന ആടെ കയ്യിൽ എന്തുവാ കയ്യെന്താ താഴെ. ഇതൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ആളുകളെ സഹായിക്കും, പക്ഷേ അത് സഹായിക്കുന്ന ആളെന്താ, സഹായിക്കുന്ന ആളിൻ്റെ കൈ മേളിലിരിക്കും, വാങ്ങുന്ന ആളിൻ്റെ കൈ താഴെയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അവർ ഒരേ തലത്തിലല്ല, ഒരേ തലത്തിലല്ല. പക്ഷേ ഇവിടെ ക്രിസ്ത്യാനിയോട് പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ അവരുടെ ആ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് വേണം അവരെ ഹെൽപ്പ് ചെയ്യാൻ. അല്ലാതെ ചെയ്യുന്നത് എന്താ, ലോകവും അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യാനല്ല നമ്മളെ വിളിച്ചേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആണല്ലോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ആൾ. കർത്താവ് എങ്ങനെയാണ് ചെയ്തത്? നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവൻ എന്തോ ചെയ്തു, അവന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടേത് തുല്യമായ ഒരു ശരീരത്തിലേക്ക് വന്നു. ഈ ലോകത്തിനെ രക്ഷ വരുത്താൻ ദൈവത്തിന് ഇങ്ങനെ വരണമായിരുന്നു. ദൈവത്തിന് മേളിലിരുന്ന് എന്തെങ്കിലും, ദൈവമല്ലേ, ദൈവത്തിന് എന്തെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച് ഈ മാനവരാശിക്ക് രക്ഷ വരുത്താൻ എന്തെങ്കിലും ഒരു പരിപാടി സ്വർഗത്തിലിരുന്ന് അങ്ങ് ചെയ്താൽ പോരായിരുന്നു. മനുഷ്യനെ സഹായിക്കാൻ താൻ എന്തിനാണ് ദാസ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി നമുക്ക് തുല്യമായ ഒരു ശരീരത്തിൽ വന്നതും ഒക്കെ എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, അവിടെ ഈ പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ കഴിയും. എന്താ? ഇൻകാർണേഷൻ്റെ പ്രിൻസിപ്പിൾ, അവതാരത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞത്, കർത്താവ് ദൈവം ഭൂമിയിൽ അവതരിച്ചു. എന്തിനാണ് അവതരിച്ചത്? അവതരിക്കാതെ അവിടെ ഇരുന്ന് നമ്മളെ സഹായിച്ചാൽ പോരായിരുന്നു? നമ്മളെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാമായിരുന്നല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു രീതി എന്താ, താൻ ആരെ സഹായിക്കാൻ ചെല്ലുന്നോ അവർക്ക് തുല്യനാകും, അവരുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്നാണ് അവരെ സഹായിക്കുന്നത്. ഇതാണ് അവതാരത്തിൻ്റെ പ്രിൻസിപ്പിൾ, അവതാരത്തിൻ്റെ പിന്നിലെ നയം, അത് അവതാരത്തിൻ്റെ പിന്നിലെ പ്രമാണം. ഇൻകാർണേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ സഹായിക്കാൻ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. ശരി, കർത്താവ് എന്തോ ചെയ്തു, കർത്താവ് നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പി ലേഖനത്തിൽ നമുക്കത് കാണാം, 2-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവനെന്ത് ചെയ്തു, താഴേക്ക് വന്നു. ദൈവത്തോടുള്ള സമത്വം, അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി. കണ്ടോ, അങ്ങനെ വന്ന് നമ്മുടെ തലത്തിൽ വന്നിട്ടാണ് നമ്മളെ സഹായിച്ചത്. ഈ ഒരു കാര്യം, ഈ അവതാരത്തിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മളും ആളുകളെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മളൊരു ചെയ്യുന്ന, അങ്ങനെ വരാതെ നമ്മൾ ചെയ്യുന്ന സഹായങ്ങളൊക്കെ എന്താ, അതൊക്കെ ചാരിറ്റിയാണ്. ചാരിറ്റി എന്ന് വെച്ചാൽ എന്താ, ഒരാളുടെ വെള്ളപ്പൊക്കം, ശരി, അത് ചാരിറ്റിയാണ്. സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ്, സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ സജി വേറെ എനിക്ക് 100 രൂപ തരുന്നത് അതൊരു ചാരിറ്റി അല്ല, ബ്രദർ എൻ്റെ തലത്തിലേക്ക് ഇറങ്ങി നിന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിനെ നമുക്ക് കൂടുതൽ കേവലം പൈസ വാങ്ങുന്നത് മാത്രമല്ല, പല കാര്യങ്ങൾ നമുക്കുള്ള പ്രശ്നം എന്താ, നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് സഭയിലെ ചെറുപ്പക്കാരെയും ആളുകളോടും ഒക്കെ അവർക്ക് സഹായം ആവശ്യമുണ്ട്. സഹായമെന്ന് പറഞ്ഞാൽ എപ്പോഴും സഹായമെന്ന് പറഞ്ഞാൽ പൈസയുടെ സഹായം മാത്രമല്ല, വേറെന്താ സഹായം? ആളുകൾക്ക് ഒരു ഉത്സാഹത്തിൻ്റെ വാക്കാവശ്യമുള്ളവരുണ്ട്, ഒരു കാര്യത്തിൽ ഒരു ഉപദേശം ആവശ്യമുള്ളവരുണ്ട്, ഒരു കാര്യത്തിൽ ഒരു അതിനെക്കുറിച്ചൊരു അഭിപ്രായം ആവശ്യമുള്ളവരുണ്ട്, ഒരു പ്രോത്സാഹനത്തിൻ്റെ വാക്കാവശ്യമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതൊക്കെ കൊടുക്കുമ്പം, അതൊക്കെ കൊടുക്കാനാണ് സഭ, സഹോദര പ്രീതിയിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പം നമ്മളെന്തോ വേണം, അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങി നിന്ന് വേണം അവരെ സഹായിക്കാൻ, അല്ലാതെ വലിയൊരു തലത്തിലിരുന്നുകൊണ്ട് ഈ സാറുമാരൊക്കെ പിള്ളേരെ ഉപദേശിക്കുന്ന പോലെ. ഈ സാറുമാരുടെ ഒക്കെ കുഴപ്പം എന്താ, അവരെല്ലാം ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലാണ്, അവർ വലിയൊരു അങ്ങനെയല്ല, അങ്ങനെയല്ല, നമ്മൾ അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് വേണം ഈ കാര്യം ചെയ്യാൻ എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മളവിടെ ആ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത്. നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയും. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇവരോടൊരു കരുണയോടെ അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ അധ്യായത്തിലാണ് ഞാൻ ഉദ്ദേശിച്ച വാക്ക്, 2:13. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച പ്രശംസിക്കുന്നു. കണ്ടോ, നമ്മൾ ആളുകളോടുള്ള കരുണ അതൊരു ചാരിറ്റിയല്ല, അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കരുണ കാണിക്കാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. അവിടെ പറയുക, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. നമുക്കും നമ്മുടെ മുമ്പിൽ നമ്മൾ കരുണ കാണിച്ചാൽ കരുണ എന്തോ ചെയ്യും, ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 17:17 യാക്കോബിൻ്റെ ലേഖനം 3:17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും എന്ന് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. നമ്മൾ പലപ്പോഴും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഈ വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്നാമത് നിർമ്മലത, വിശുദ്ധി, ഈ കാര്യങ്ങൾ വേണം, വേണ്ടെന്നല്ല പറയുന്നത്, വിശുദ്ധി വേണം, പക്ഷേ നിർമ്മലത വേണം, പക്ഷേ ആ നിർമ്മലതയും സമാധാനവും ഒക്കെ എന്തൂടെ അതിനെ പിന്തുടർന്ന് വരണം, കരുണ അതിനെ പിന്തുടർന്ന് വന്നില്ലെങ്കിൽ എവിടെയോ നമ്മുടെ ഈ വിശുദ്ധിക്ക് എവിടെയോ ഒരു കുഴപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ടോ, കരുണ കാണിക്കേണ്ടത് ഈ നിലയിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ഒരു ന്യായവിധി ഉണ്ടാകും. നമ്മൾ 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പൗലോസ് വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 1:1 കഷ്ടമനുഭവിക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അത് നമ്മളെ എന്തിലേക്ക് കൊണ്ടുവരണം, മറ്റുള്ളവരോട് സമാന കഷ്ടങ്ങളിലുള്ളവരെ സഹായിക്കുന്നതിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് ആളുകളോട് വേണ്ട പോലെ കരുണ കാണിക്കാൻ ഒക്കാതെ വരുന്നത്? അതിൻ്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. എന്താ, ദൈവം നമ്മളോട് കരുണ കാണിച്ചു എന്നുള്ള കാര്യം നമ്മൾ വേണ്ടത്ര ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഒക്കാതെ പോകുന്നത്. അതേസമയം ദൈവം നമ്മളോട് കാണിച്ച കരുണ, ആ കരുണ കാണുമ്പോൾ നമ്മൾ മറ്റൊരാളോട് കൂടുതൽ ക്ഷമയോടും കൂടുതൽ സ്നേഹത്തോടും കൂടുതൽ അടുപ്പത്തോടും ഒക്കെ നിൽക്കാനായിട്ട് കഴിയും. ഇവിടെ ഇതാ 2 കൊരിന്ത്യർ 1 ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നുവെങ്കിലും ക്രിസ്തുവിൻ്റെ കഷ്ടം, 5-6 ഞാൻ ഉദ്ദേശിച്ചത്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നുവെങ്കിൽ ആശ്വാസം 4 2 കൊരിന്ത്യർ 1:4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന്. നമുക്കെങ്ങനെയാ മറ്റേ കഷ്ടങ്ങളിലുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ ഒക്കുന്നത്? ഒന്നാമത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ച ആശ്വാസം കൊണ്ട് നമുക്ക് മറ്റൊരാളെ ആശ്വസിപ്പിക്കാൻ ഒക്കുള്ളൂ. അല്ലാതെ നമ്മളിപ്പം നടന്ന് ആളുകളോടെല്ലാം കരുണ ചെയ്യാനും ആളുകളെ എല്ലാം ആശ്വസിപ്പിക്കാനും എന്ന് പറഞ്ഞു പോയാൽ അവിടെയല്ല അത് തുടങ്ങേണ്ടത്. ഒന്നാമത് എവിടെ തുടങ്ങണം? ദൈവം നമ്മളെ ആശ്വസിപ്പിച്ചെന്നും ദൈവം നമ്മളോട് കരുണ കാണിച്ചെന്നും ഉള്ളത് വേണ്ട രീതിയിൽ കണ്ടാൽ മാത്രമേ നമുക്ക് മറ്റാളുകളോട് കരുണ കാണിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ കുരിശിൻ കടാരി എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ആരെങ്കിലും എടുത്ത് വായിച്ചിട്ടുണ്ടോ? വളരെ മറ്റേ പുസ്തകങ്ങളൊക്കെ വളരെ ഗഹനമായ പുസ്തകങ്ങളാണെങ്കിൽ ഇതൊരു കഥ വായിക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ അത് വായിച്ചിട്ടില്ലെങ്കിൽ അതൊരു പുസ്തകം എടുത്തുകൊണ്ട് പോയി ദയവായിട്ടൊന്ന് വായിച്ചു നോക്കുക. അത് ഡേവിഡ് വിൽക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകം. അദ്ദേഹം എന്തായിരുന്നു? അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു. പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ താന് ഈ ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരോട് താന് കരുണ കാണിക്കുന്നതിനെക്കുറിച്ച് തനിക്കൊരു ബോധ്യമുണ്ടായി. ദൈവം അതിലേക്കെല്ലാം നടത്തി. താൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അവരെ അതിൽ നിന്ന് പലരെ ഉദ്ധരിക്കാനായിട്ട് കഴിഞ്ഞു. ഇതൊക്കെ ഒരു കഥ പോലെ തൻ്റെ അനുഭവങ്ങൾ പറയുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ പലപ്പോഴും വലിയ ആശയങ്ങളൊക്കെ ചിലപ്പോൾ മറന്നുപോകും. എന്നാൽ ഇതെടുത്ത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണമെന്ന് ഞാനൊരു പറയുക. കാര്യം അത് നമ്മുടെ മനസ്സിൽ ഈ കഥകളായതുകൊണ്ട് അത് നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കും, നമ്മളെ സഹായിക്കും. അവിടെ ഡേവിഡ് വിൽക്കേഴ്സൺ ഒരിടത്ത് പറയുന്നുണ്ട്. ഡേവിഡ് വിൽക്കേഴ്സൺ ഒരിടത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു ദിവസം ഈ ചെറുപ്പക്കാരെല്ലാം എന്താ, ചെറുപ്പക്കാരെല്ലാം ഹിപ്പികളും ഒക്കെയാണ്. മുടി വളർത്തിയവനും ഷേവ് ചെയ്യാത്തവനും ഒക്കെയാണ് ഈ ചെറുപ്പക്കാർ. ഇവർ നേരെ ചൊവ്വേട്ട് ഡ്രസ്സ് ധരിച്ചിട്ടില്ല. നേരെ അവിടെ പ്രത്യേകിച്ച് സായിപ്പിൻ്റെ ഒരു രീതി എന്താ, സായിപ്പ് ഒരു പരിപാടിക്ക് വന്നാൽ നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കണം. ബ്രിട്ടീഷുകാർക്കത് ഏറ്റവും അവരെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അമേരിക്കക്കാരന് കുറച്ചുകൂടെ ഒരു അതിൻ്റെ അകത്തൊരു ഇളവുണ്ട്. എന്നാലും സായിപ്പ് പൊതുവേ ഒരു പരിപാടിക്ക് ചെന്നാൽ നീറ്റായിട്ട് പാൻറ്റും ഇട്ട് ഷർട്ടും ഇട്ട് ടൈയും കെട്ടി കോട്ടും ഒക്കെ ഇട്ട് ചെന്നാലേ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിച്ചു എന്ന് വരികയുള്ളൂ. ഒരിക്കൽ ഡേവിഡ് വിൽക്കേഴ്സ് 5000 പേരുള്ള ഈ പിള്ളേരുടെ ഒരു ക്രൂസൈഡി പ്രസംഗിക്കാൻ ചെന്ന് താൻ എണ്ണീറ്റ് നിന്ന് നോക്കിയപ്പോൾ ഒരുത്തനും ഈ ഇരിക്കുന്നതിൽ ഒരുത്തനും പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടില്ല. ചെറുപ്പക്കാർ പലരും ചുമ്മാ ഒരു ഷർട്ടും ഇട്ട് എന്തെങ്കിലും ഒരു ജീൻസും ഇട്ടുകൊണ്ട് വന്നിരിക്കുക. പെൺകുട്ടികൾ പലരും നിക്കർ പോലെ ഒരു സാധനമൊക്കെ ഇട്ടേക്കുന്നത്, ഉടുപ്പ് പോലെ ഏതാണ്ടൊക്കെ ഇട്ട് എല്ലാം വന്നിരിക്കുക. അപ്പോൾ ഡേവിഡ് വിൽക്കേഴ്സൺ പ്രസംഗിക്കാൻ നിന്നപ്പം ഡേവിഡ് വിൽക്കേഴ്സൺ എങ്ങനെയാണ്? ഡേവിഡ് വിൽക്കേഴ്സൺ നല്ല ഒന്നാന്തര ഒരു പാൻറ്റും നല്ല ഒന്നാന്തര ഷർട്ടും ടൈയും കെട്ടി നല്ല പുതിയൊരു കോട്ടും ഒക്കെ ഇട്ട് ഫുൾ സൂട്ടിലാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാൻ നിന്നപ്പം ഡേവിഡ് വിൽക്കേഴ്സൺ ഇവരെ കണ്ടപ്പം പെട്ടെന്ന് പ്രസംഗിക്കുന്ന കാര്യമൊക്കെ വിട്ടേച്ച് പറഞ്ഞു, എന്നാ ഏർപ്പാടാ പിള്ളേരെ നിങ്ങൾ, നാളെ എല്ലാവരും നേരെ ചൊവ്വേ ഒന്നാമത് വസ്ത്രം ധരിച്ച് വന്നേക്കണം. ഇതൊരു മീറ്റിങ്ങിനെ, ഒരു ക്രിസ്തീയ മീറ്റിങ്ങിനാണ് വന്നേക്കുന്നതെന്ന് ഒരുത്തനും ഒരു വിവരവുമില്ല. കണ്ടോ, ഇങ്ങനെയൊക്കെയാണോ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് എന്നെല്ലാം താൻ ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചു. എന്നിട്ട് പിന്നെ തൻ്റെ പ്രസംഗവും നടത്തി. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഡേവിഡ് വിൽക്കേഴ്സൺ താന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറകിൽ ചെന്ന് നിന്നപ്പം പിള്ളേരെല്ലാം കൂടെ, ഈ ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി, ചെറുപ്പക്കാർ ഹിപ്പികളായ ഇതിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ചെറുപ്പക്കാർ, അവരൊരു കാലത്ത് ലഹരി മരുന്നിൻ്റെ അടിമകളായിരുന്നു, തെരുവുകളിൽ നടന്നവരായിരുന്നു. അവരൊക്കെ ഡേവിഡ് വിൽക്കേഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് എന്ത് വന്നത്, ഈ വിശ്വാസത്തിലേക്ക് വന്നത്. അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കാനും എല്ലാം കൊണ്ടും ആർക്ക് അധികാരമുണ്ട്? ഡേവിഡ് വിൽക്കേഴ്സിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ഡേവിഡ് വിൽക്കേഴ്സിൻ്റെ ചുറ്റും കൂടി. എന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരൻ ഡേവിഡ് വിൽക്കേഴ്സിൻ്റെ പുതിയ സൂട്ടയിൽ ഇങ്ങനെ വിരൽ ഒടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഗംഭീരം, നല്ല സൂട്ടാ. എന്നിട്ട് ആ കൊച്ചൻ അങ്ങ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഡേവി, അവിടെ പ്രായമുള്ളവരെ എന്ത് വിളിക്കാം, പേര് വിളിച്ച് വയ്ക്കാം, ഡേവിഡ്, നിങ്ങളിന്ന് പ്രസംഗിച്ചെങ്കിലും ഞങ്ങൾക്ക് കർത്താവിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഡേവിഡ് വിൽക്കേഴ്സൺ ഇച്ചിരി എന്നാ മോനെ, എന്താ കാണാൻ പറ്റുക? നിങ്ങളുടെ ഈ മനോഹരമായ സൂട്ടുണ്ടല്ലോ, ഞങ്ങൾക്കും ദൈവത്തിനും ഇടയ്ക്കൊരു തടസ്സം പോലെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഡേവിഡ് വിൽക്കേഴ്സൺ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്. ഡേവിഡ് വിൽക്കേഴ്സൻ്റെ കണ്ണ് തുറന്നു. ഡേവിഡ് വിൽക്കേഴ്സൺ മനസ്സിലാക്കി, ഞാൻ ഈ കുഞ്ഞുങ്ങളോട് എന്ത് വേണമായിരുന്നു, അവരോട് കൂടുതൽ കരുണയോടെ സംസാരിക്കണമായിരുന്നു, അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമായിരുന്നു. ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ്, അവരുടെ വീടുകളിൽ അവർക്ക് നേരെ ചൊവ്വേ ജീവിക്കാനൊക്കാത്തത് കൊണ്ട് ചെറുപ്പത്തിലെ വഴിയിലേക്ക് ഇറങ്ങിയ ആളുകളാണ്. ഹീറോയിനും LSD മയക്കുമരുന്നും ഒക്കെ കഴിച്ചിരുന്ന പിള്ളേരാണ്. അവരിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ ഇത്രയെങ്കിലും വന്നപ്പം, എടാ നീയൊന്നും പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിച്ച് വന്നിട്ടില്ല, എല്ലാവരും മുടിയും വെട്ടി ഷേവും ചെയ്തിട്ട് വേണം നാളെ വരാനെന്നൊക്കെ ഞാൻ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞത്. ഒന്നാമത് എന്നോടാണ് ദൈവം കരുണ കാണിക്കേണ്ടത്, അല്ലെ, ദൈവം എന്നോട് കാണിച്ച കരുണ ഞാൻ ഓർത്തില്ല എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല കാര്യമാണ് പറയുന്നത്, നല്ല കാര്യമാണ് പറയുന്നത്, പക്ഷെ പറയുന്നത് എന്ത് വേണം, പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ അവരുടെ തലത്തിലേക്ക് ഇറങ്ങി നിന്ന് വേണം പറയാം. കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതൊക്കെ മാതാപിതാക്കൾക്കറിയാമല്ലോ. നമ്മളെപ്പോഴും ഒരു ഹയർ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ഇതിൻ്റെയൊക്കെ മറുകര കണ്ട ആളുകളാണ് എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആ നിലയിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം, നമുക്കത് അത് മനസ്സിലാക്കാം. അടുത്ത വാക്യം കൂടെ, വിവാഹം സമയമായി, ഈ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. തുടർന്ന് എബ്രായ ലേഖനകാരൻ എന്താ പറയുന്നത്, വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഇംഗ്ലീഷിൽ ഈ വാക്യം വിവാഹം എല്ലാവർക്കും മാന്യം എന്നുള്ളതിനേക്കാളും അതിനെ മാന്യമായിട്ടെല്ലാവരും കരുതണം, ഹെൽഡ് ഇൻ ഓണർ, അതിനെ മാന്യമായിട്ടെല്ലാവരും കരുതണം. വിവാഹിതരുടെ ആ കുടുംബജീവിതം നിർമ്മലമാണ്, അവർ തമ്മിൽ ബന്ധപ്പെടുന്നത് നിർമ്മലമാണ് എന്നാണ് ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യവും ആ വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമാണ്, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. നമ്മൾ പലപ്പോഴും ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്ന് പറയുന്നത്, പക്ഷേ ഇതാ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴും എന്ത് പറഞ്ഞിരിക്കുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ നിലയിലുള്ള സർവജ്ഞതയിൽ നമുക്കെന്ത് തന്നിരിക്കുന്നു, നമുക്കൊരു ജീവിത പങ്കാളിയെ ദൈവം തന്നിരിക്കുന്നു. ആ ജീവിത പങ്കാളിയിൽ നമ്മൾ എന്തായിരിക്കണം, തൃപ്തരായിരിക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് പുറത്തേക്ക് പോയാൽ അങ്ങനെയുള്ളവരെ എന്താ ഇവിടെ വിളിച്ചേക്കുന്നത്, ദുർനടപ്പെന്നും വ്യഭിചാരമൊന്നുമാണ് വിളിച്ചേക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, നമുക്കതെല്ലാം ഇപ്പോഴേ പറയാനായിട്ട് സമയമില്ലല്ലോ. കുടുംബജീവിതം കണ്ടോ, കുടുംബജീവിതത്തിൽ ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നു, വിവാഹ ജീവിതത്തെ എല്ലാവരും മാന്യമായിട്ട് കാണണം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആ നിലയിലുള്ള ബന്ധങ്ങളെ കുടുംബജീവിതത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തണം. അതിന് പുറത്തേക്ക് പോയാൽ അത് ദുർനടപ്പാണ്, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വിവാഹം എല്ലാവരും മാന്യമായിട്ട് കരുതണം എന്ന് പറയുന്ന ഈ കാര്യം ഒരളവിൽ ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിലൊക്കെ ഇതിനൊരു വലിയ ദൈവവചനത്തെ ഞാൻ പലവട്ടം ഓർത്തു, ദൈവവചനത്തെ ഇവരൊക്കെ അക്ഷരാർത്ഥത്തിൽ എടുത്തിരുന്നെങ്കിൽ ഇന്നുണ്ടായിരുന്ന പല പ്രശ്നവും പരിഹരിക്കപ്പെടാൻ. വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കരുതണം എന്ന് വെച്ചാൽ, വിവാഹം കഴിച്ചാൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് കരുതരുത്. വിവാഹം എല്ലാവർക്കും മാന്യമാണ്. എല്ലാവർക്കും മാന്യമാണെന്ന് പറയുമ്പോൾ ആർക്കൊക്കെ മാന്യമാണ്? അച്ഛനും മാന്യമാണ്, ബിഷപ്പിനും മാന്യമാണ് വിവാഹം. ഒരു ബിഷപ്പ് കല്യാണം കഴിക്കാഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ പ്രശ്നമല്ല ഈ വന്നേക്കുന്നത് അല്ലേ. വിവാഹം എല്ലാവർക്കും മാന്യമാണെന്നുള്ള കാര്യം ആ ബിഷപ്പ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. നോക്ക, ഇന്നത്തെ ക്രിസ്തീയത ഇന്ന് എവിടെയും അതിനെ ഇത്രയും മോശമായി തീർന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു കാര്യം കൊണ്ടാണ്. വിവാഹത്തെ മാന്യമായിട്ട് എല്ലാവരും കാണണം. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയെ വന്നപ്പോൾ ഇത് വിവാഹം കഴിക്കാത്തുള്ള ജീവിതം അതിനേതാണ്ട് കൂടുതൽ മാന്യതയുണ്ട് എന്നുള്ളത് വന്നത്? അതെല്ലാം നമുക്കറിയാവുന്നതുപോലെ കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ ബാബിലോന്യമായ ആചാരങ്ങൾ വന്നതിനെ തുടർന്ന് അന്ന് അത് വന്നില്ല. അതും കഴിഞ്ഞ് ആദ്യകാലത്ത് എന്ത് ചെയ്യാമായിരുന്നു? കത്തോലിക്കാ പുരോഹിതന്മാർക്ക് കല്യാണം കഴിക്കാമായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് വന്നപ്പോഴാണ് ഇവരുടെ വിവാഹ ജീവിതം വിലക്കിക്കൊണ്ട് ഒരു പോപ്പ് ഇത് വന്നതും ചിലർ കന്യാസ്ത്രീകളായിട്ട് വരാൻ തുടങ്ങിയതും. കുടുംബജീവിതത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. കന്യാസ്ത്രീ ആകട്ടെ ബിഷപ്പാകട്ടെ ഇവരെ സംബന്ധിച്ച് കുടുംബജീവിതത്തെ എല്ലാവരും മാന്യമായിട്ട് കാണണം, വിവാഹ ജീവിതത്തെ എല്ലാവരും മാന്യമായിട്ട് കാണണം എന്നുള്ള ഈ ദൈവകൽപ്പന അവരെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തീയത ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഇത്രയും ഏതെല്ലാം നിലയിലാണ് കാര്യങ്ങൾ നടക്കുന്നു കണ്ടോ? നമ്മളായിരിക്കുന്ന ഈ ഒരു കാര്യം അവിടെ എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? വിവാഹ ജീവിതത്തിൻ്റെ മാന്യത അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നു. ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്ന രാജ്യത്ത്, പ്രത്യേകിച്ചും നമ്മളായിരിക്കുന്ന ഭാരതത്തിലുണ്ടായ വളരെ വളരെ പ്രസിദ്ധമായ ഒരു കോടതി വിധിയുണ്ട്. ദൈവം നമ്മളോട്, ഞാൻ എന്തിനാണ് ഇതെല്ലാം പറയുന്നു പ്രിയപ്പെട്ടവരെ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്തോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളായിരിക്കുന്ന കാലത്തെയും സമയത്തെയും വിവേചിക്കണം. എന്തിനാണ് വിവേചിക്കുന്നത്? കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞേക്കുന്നത്, കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഏറ്റവും പ്രശസ്തമായ സുപ്രീം കോടതി വിധി, അതിനു മുമ്പ് ചില ആളുകൾ, ക്രിസ്തീയ ആളുകൾ സഭകൾക്കും വിശ്വാസികൾക്കും ഒക്കെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു, ഇങ്ങനെയൊരു കേസ് കോടതിയിൽ വരികയാണ്, അതുകൊണ്ട് ദൈവഹിതം, ദൈവവചനത്തിനനുസരിച്ച് ഈ കാര്യങ്ങൾ വരത്തക്കവണ്ണം പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വാസികളായ ആളുകളൊക്കെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ അലേർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവസാനം വിധി വന്നപ്പോൾ എങ്ങനെയാണ്? വിധി വന്നപ്പോൾ നേരെ തിരിച്ചാ വിധി വന്നു. എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞത് ഈ സ്വവർഗരതി അതിനെ നിയമവിധേയമാക്കുന്ന സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ? അവിടെ ഈ പ്രശ്നം എന്താ? ഈ സ്വവർഗരതി അല്ലെങ്കിൽ അങ്ങനെയുള്ള, നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, റോമാലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആണോട് ആൺ അവലക്ഷണമായിട്ട് പെരുമാറിയെന്ന് പറയുന്ന ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിനപ്പുറത്തേക്ക് പുരുഷനും പുരുഷനും തമ്മിലും സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള വിവാഹം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധം, അതിന് എന്തില്ലായിരുന്നു? നമ്മുടെ ഭരണഘടന അനുസരിച്ച് അത് തെറ്റായിരുന്നു, നിയമലംഘനമായിരുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ പ്രസിദ്ധമായ വിധിയിൽ നമ്മുടെ സുപ്രീം കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതി അതിനെ നിയമവിധേയമാക്കി. നിയമവിധേയമാക്കിയപ്പോൾ ഫലത്തിൽ അതെന്താ സംഭവിച്ചത്? പുരുഷനും പുരുഷനും കൂടെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ പുരുഷനും പുരുഷനും കൂടെ ഒന്നിച്ച് താമസിക്കാം, സ്ത്രീയും സ്ത്രീയും കൂടെ ഒന്നിച്ച് താമസിക്കാമെന്ന് വന്നാൽ അത് ഏതിനെയാണ് ലംഘിക്കുന്നത്? വിവാഹം എല്ലാവരെയും എല്ലാവർക്കും മാന്യമാണെന്ന് പറയുന്ന ഈ ദൈവീക പ്രമാണത്തെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ രാജ്യത്ത് കീറിക്കളഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നമ്മുടെ ഭരണഘടനയിൽ എങ്ങനെയാണ് ഇത് ഈ നിലയിൽ വന്നത്? പ്രിയപ്പെട്ടവരെ, ബ്രിട്ടീഷുകാരും അവർ പാശ്ചാത്യ നാടുകളിലാണല്ലോ ആ നിലയിലുള്ള ഭരണഘടനയും ആ നിലയിലുള്ള ജനാധിപത്യ സങ്കല്പങ്ങളും വന്നത്. അവരെ ബ്രിട്ടീഷുകാർ അവരുടെ ഇത് രൂപീകരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു ക്രിസ്ത്യൻ രാജ്യമെന്നുള്ള നിലയിൽ ദൈവീക പ്രമാണങ്ങൾ എടുത്ത് ദൈവീക പ്രമാണങ്ങൾക്കനുസരണമായിട്ട് ഈ നിലയിലുള്ള തെറ്റായ ബന്ധങ്ങളൊക്കെ അതിനെ ഒരു വിധത്തിലും നിയമത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അതിനെ അംഗീകാരം കൊടുക്കാതെ അതിനെയൊക്കെ കുറ്റമായിട്ട് അവരവരുടെ ഭരണഘടനയിലും നിയമങ്ങളിലും എഴുതി വെച്ചു. അതിനെ തുടർന്ന് അതിൻ്റെ ചുവട് പിടിച്ച് നമ്മളും നമ്മുടെ ഭരണഘടനയും നിയമങ്ങളും ഉണ്ടാക്കിയപ്പോൾ ഈ വിവാഹബന്ധത്തിന് പുറത്തുള്ള ഈ നിലയിലുള്ള ബന്ധങ്ങളെയൊക്കെ എന്താക്കി തീർത്തു? കുറ്റകൃത്യമാക്കി തീർത്തു. ദൈവവചനം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. റോമാലേഖനം 1-ാം അധ്യായം, ഞാൻ ചില വാക്യങ്ങൾ മാത്രം പറയാം, നമ്മൾ എടുത്ത് വായിക്കാനായിട്ട് നമുക്ക് സമയവുമില്ല. റോമാലേഖനം 1 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. ലേവ്യ പുസ്തകം 20:13 നോക്കുക. ആവർത്തന പുസ്തകം 23:17 നോക്കുക. 1 കൊരിന്ത്യർ 6:9-10-18 വാക്യങ്ങൾ നോക്കുക. 1 തിമൊഥെയൊസ് 1:8-10 വാക്യങ്ങൾ നോക്കുക. ഈ വാക്യങ്ങളൊക്കെ എന്താ പറയുന്നത്? പഴയ നിയമത്തിൽ നിന്ന് ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞു, പുതിയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങൾ പറഞ്ഞു. ഈ വാക്യങ്ങളൊക്കെ വ്യക്തതയോടെ പറയുന്നു എന്താ, വിവാഹം ആര് തമ്മിലേ ആകാവൂ, പുരുഷനും സ്ത്രീയും തമ്മിലേ ആകാവൂ, ശാരീരിക ബന്ധം ആ നിലയിലേ ആകാവൂ. ദൈവവചനം വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തതയോടെ ദൈവവചനം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടായത്, ഈ നിലയിൽ നിയമങ്ങളും ഈ ബന്ധങ്ങൾക്ക് പുറത്തുള്ള ബന്ധങ്ങളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ഓ വിദേശത്തെ ബ്രിട്ടീഷുകാരും ഇവരെയൊക്കെ അവരുടെ നിയമങ്ങളിൽ അങ്ങനെയായിരുന്നു. ഇന്ത്യയെ നമ്മൾ ഭരണഘടന ഉണ്ടാക്കിയപ്പോഴും നമ്മളും ആ നിലയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി എന്ത് ചെയ്തു? സുപ്രീം കോടതി അതെടുത്തു കളഞ്ഞു. എടുത്തു കളഞ്ഞപ്പോൾ ഈ നിലയിലുള്ള വിവാഹബന്ധത്തിൻ്റെ പവിത്രതയ്ക്കെതിരെയാണ് അത് വന്നത്. കണ്ടോ, നമ്മളിപ്പോൾ പറഞ്ഞ് വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കണക്കാക്കണം എന്ന് എബ്രായലേഖനം 13:4 നമ്മൾ വായിച്ചതിനെ നേരെ എതിരെ നമ്മുടെ രാജ്യത്തൊരു കാര്യം നടന്നു. ബിഷപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അദ്ദേഹവും വിവാഹ ജീവിതത്തെ മാന്യമായിട്ട് കരുതിയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകുകയില്ല. നമ്മുടെ കണ്ണിന് മുമ്പിൽ തന്നെ ഈ ദൈവവചനത്തിനെതിരായിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇത് എന്തിനാണ് നമ്മളിത് ഇതിപ്പോൾ ചിന്തിക്കുന്നത്? എന്തിനാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ള കോണ്ടസ്റ്റിൽ നമ്മൾ ഈ കാലത്തെ തിരിച്ചറിയണം. ഇതിങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും കൊച്ചു കാര്യമാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അത് വരുന്നത് പോലെ നമ്മുടെ സമൂഹത്തിലെ ധാർമ്മിക നിലവാരം ഒത്തിരി മാറിപ്പോകും. പല വിധത്തിലും പോലീസിൻ്റെ നിയമങ്ങൾക്കും ഈ ആളുകളെ നിയന്ത്രിക്കാനൊക്കാതെ പോകും. ഈ വിദേശ നാടുകളിലെ പോലെ ഗേ എന്ന് പറഞ്ഞ് ഈ നിലയിലുള്ള ബന്ധങ്ങളും അതിനൊക്കെ അംഗീകാരവും വന്നു കഴിയുമ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ പവിത്രത ഇല്ലാതാണ്. ഇന്ന് അമേരിക്കയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയും ഒക്കെ എന്ത് ചെയ്തു? ഇതൊക്കെ എടുത്തു കളഞ്ഞ് ഇങ്ങനെയുള്ളവരെ കൂടെ നമ്മൾ മാനിക്കണം. അവരുടെ ചിന്താഗതി അങ്ങനെ ആയിപ്പോയി. അവരെ നമ്മൾ ഉൾക്കൊണ്ട് അവരെ കൂടെ അവർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കണം എന്നൊക്കെ വരുമ്പോൾ എന്തു പറ്റും? കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം വായിക്കാനിടയായി. അത് വിദേശത്ത് ഒരു പള്ളിയിൽ, ഒരു ചർച്ചിൽ, അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഇടയിൽ ആളുകളോട് വന്നിട്ട് 2 ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന്. ആരാ? അപ്പോൾ ഭാഷ പറഞ്ഞു, അതിനെന്താ നിങ്ങളുടെ എന്തിയെ പിള്ളേരെന്തിയെ പെൺകുട്ടികളെന്തിയെ? അപ്പോൾ പറഞ്ഞു, പെൺകുട്ടികളല്ല, ഞങ്ങൾ തമ്മിലാണ് കല്യാണം, പുരുഷനും തമ്മിലാണ് കല്യാണം, അത് നിങ്ങൾ നടത്തി തരണം. കാരണം നമ്മുടെ നിയമം എന്താ, നിയമം സഭകൾ നിങ്ങൾ മറ്റ് കല്യാണങ്ങൾ നടത്തി തരുന്നതുകൊണ്ട് ഞങ്ങളുടെ കല്യാണവും നിങ്ങൾ നടത്തി തരാൻ ബാധ്യസ്ഥരാ. പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെ പറ്റുകയില്ല. ഉടനെ കേസായി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. കണ്ടോ, നമ്മൾ വിചാരിക്കരുത് ഇത് ഒരു കൊച്ചു കാര്യമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ നാട്ടിലും ഇത് നിയമവിധേയമായി കഴിയുമ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ആ പവിത്രതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ മുഴുവൻ അതിനെ ചോദ്യം ചെയ്യുന്ന തലത്തിൽ നാളെ കാര്യങ്ങൾ വരാം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ നടക്കുമ്പോഴും ബൈബിളിലെ വചനത്തിന് മാറ്റമില്ല. ബൈബിൾ എന്തോ പറയുന്നു, വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കരുതണം. ഈ കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്നതല്ല ബൈബിള്. ബൈബിളിലെ വാക്യങ്ങൾക്ക് മാറ്റമില്ല. അത് 21-ാം നൂറ്റാണ്ടായാലും കർത്താവിൻ്റെ വരവ് താമസിച്ച് 22-ാം നൂറ്റാണ്ടിലേക്ക് കാര്യങ്ങൾ പോയാലും എന്താ, വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കണക്കാക്കണം. ആ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കുന്നു? ഇന്ന് ക്രിസ്തീയ ലോകത്തും ഒക്കെയും പല രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പവിത്രത, ഞാൻ ആ കാര്യം പറയാനാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഇതിനെ തുടർന്ന് ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നമ്മൾ നമ്മുടെ ആളുകളോടും എല്ലാം ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം. ഏത് തരത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങളെയും കാര്യങ്ങളെയും അവരൊരു കുടുംബജീവിതത്തിൻ്റെ നാലതിരുകൾക്ക് പുറത്തേക്ക് പോകുന്നതിനെ ദൈവവചനം എന്താ വിളിക്കുന്നത്? ദൈവവചനം വിളിക്കുന്നത് വ്യഭിചാരമെന്നും ദുർനടപ്പെന്നുമാണ്. ആ കാര്യത്തിൽ നമുക്ക് വെള്ളം ചേർക്കാനായിട്ട് ഒക്കുകയില്ല. കാലം 21-ാം നൂറ്റാണ്ടാണ് അല്ലെങ്കിൽ 22-ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞാലും സഭയ്ക്കോ ദൈവവചനത്തിനോ മാറ്റമില്ല. അങ്ങനെയുള്ളത് ദുർനടപ്പും വ്യഭിചാരവും തന്നെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടാകണം. അതുകൊണ്ട് ദൈവത്തെ, ദൈവം പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ആ വിശുദ്ധിയിൽ മുന്നോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ വചനങ്ങളെ ഗൗരവമായിട്ടെടുക്കണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബജീവിതത്തിൽ ആ നിലയിൽ തൃപ്തിയെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, അവിടെയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അനാവശ്യമായിട്ട് പണമുണ്ടാക്കാനായിട്ട് ദൈവവചനത്തെ ലംഘിച്ചു പോകുന്നതിനെ ഒഴിവാക്കാനായിട്ട് കഴിയും. അങ്ങനെ വരുമ്പോൾ അവിടം കൊണ്ട് നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീന്ന് പറഞ്ഞേച്ച് ആ വാക്യത്തോട് ചേർത്ത് ദൈവം ഒരു വാഗ്ദാനം കൂടെ നൽകിയിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നു. നമ്മൾ നമുക്ക് തന്ന ജീവിതത്തിൽ തൃപ്തരായിട്ട് ദ്രവ്യാഗ്രഹമില്ലാതെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ നമ്മൾ നിന്നാൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 6-ഉം 8-ഉം വാക്യങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും ഇതേ കാര്യമാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആവർത്തന പുസ്തകം 31:6-8, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ആവർത്തന പുസ്തകത്തിൽ മോശയോടാണ് ദൈവം പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. യോശുവയുടെ പുസ്തകത്തിലോ യോശുവയോടാണ് ദൈവം പ്രത്യക്ഷമായിട്ട്, ദൈവദൂതൻ പ്രത്യക്ഷമായിട്ട് പറയുന്നത്, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പം ലോകം പറയുന്നത് നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ അതിനപ്പുറത്തേക്ക് പോകും, അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തേക്ക് പോകുമെന്നാണ്. പക്ഷേ ദൈവവചനം പറയുന്നു, നിന്നെ ആക്കി വെച്ചിടത്ത് നീ തൃപ്തനായിട്ടിരിക്കുക. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ സാമ്പത്തിക വൃത്തങ്ങളിൽ നീ തൃപ്തനായിട്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് പോയാൽ എന്താ? ദൈവവചനം പറയുന്നു, മതിൽ പൊളിക്കുന്നവനെ എന്തോ ചെയ്യും? പാമ്പ് കടിക്കും, പാമ്പ് കടിക്കും. മതിൽ പൊളിച്ചോ? പാമ്പ് കടിക്കും. നിനക്ക് മതിൽ പൊളിക്കുകയും വേണം പാമ്പ് കടിക്കുകയായിരുന്നെന്ന് പറഞ്ഞാൽ പൊന്നു സഹോദര, അത് നടക്കുകയില്ല. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും, പാമ്പ് കടിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അതിരുകൾക്കുള്ളിൽ നമുക്ക് നിൽക്കാം. അപ്പം തന്നെ ദൈവം പറയുന്ന ഈ വാഗ്ദാനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. എന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ വാഗ്ദാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് തൃപ്തിയോടെ, സന്തോഷമുള്ള ഒരു ജീവിതം ജീവിക്കുക. കണ്ടോ, എബ്രായ ലേഖനകാരൻ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വന്നപ്പം പ്രായോഗികമായ ഒത്തിരി കാര്യങ്ങളില്ല പറയുന്നു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒത്തിരി ആത്മീയതയൊന്നും നിങ്ങൾക്ക് തോന്നുകയില്ല. ബ്രദർ ഇന്ന് ഏതാണ്ടെല്ലാം അത് അദ്വൈതമെല്ലാം പറഞ്ഞു എന്നയാൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതിഥി സൽക്കാരം ആചരിക്കുന്നതും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതും ഒക്കെയാണ് പ്രായോഗിക ജീവിതം. നമ്മുടെ ആത്മീയത കേവലം മീറ്റിങ്ങിലിരിക്കുന്ന ഒന്നല്ല, നമ്മുടെ അതിന് പുറത്തേക്കുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. കൊണ്ടുപോകാൻ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കട്ടെ. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം, നമുക്ക് അതിഥി സൽക്കാരം ആചരിക്കാം, അതുപോലെ കരുണ കാണിക്കാം. കരുണ കാണിക്കുമ്പോഴൊക്കെയും നമുക്ക് അവരുടെ ഒരു തലത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കരുണ കാണിക്കാതെ കേവലം ചാരിറ്റി സഹായം ചെയ്യുകയല്ല, മറിച്ച് കരുണ കാണിക്കുകയാണ്. കരുണ കാണിക്കണമെങ്കിൽ ഒന്നാമത് ദൈവം നമ്മളോട് കാണിച്ച കരുണയെക്കുറിച്ചുള്ള ബോധ്യം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമ്പോഴാണ് നമുക്ക് മറ്റ് ഏതൊരു കഷ്ടങ്ങളിലും ഉള്ളവരെ നമുക്ക് ആശ്വസിപ്പിക്കാനായിട്ട് കഴിയുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രായോഗിക വശങ്ങൾ. ഈ കാര്യങ്ങളെ നമുക്ക് കണ്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വർഷങ്ങൾ നമ്മുടെ രാജ്യവും നമ്മുടെ കാര്യവും മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോഴിതാ പെട്ടെന്ന് സുപ്രീം കോടതി ഒരു കാര്യത്തിൽ ഒരു ദൈവപ്രമാണത്തിനെതിരെ ഒരു കാര്യം തീരുമാനിക്കുമ്പം അതെല്ലാം കാണിക്കുന്നത് എന്താ? കർത്താവിൻ്റെ വരവ് അടുത്തു. അതാണല്ലോ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ പലതരത്തിലുള്ള ലക്ഷണങ്ങളുണ്ട്. ഈ ലോകത്തിൽ പ്രകൃതി ശക്തികളുടെ മേലുള്ള ലക്ഷണങ്ങളുണ്ട്, ഈ ലോകത്തിലെ യഹൂദനുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ട്, ജാതികളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ട്, വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത ലക്ഷണങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ. എന്താ ഇത്? ഇത് ഈ നിലയിൽ പെട്ടെന്ന് വന്നപ്പോൾ ഇത് ദൈവിക പ്രമാണത്തിനെതിരെ. ഓ, അന്ന് അധർമ്മം പെരുകും. കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ആ കാലത്തെക്കുറിച്ച് പറയുന്നത് എന്താ? അന്ന് അധർമ്മം പെരുകും. കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത്. കണ്ടോ, ഇതിൽ കവിഞ്ഞ് അധർമ്മം വരാൻ ഇനിയില്ല. നമ്മുടെ ഏറ്റവും പരമോന്നത കോടതി തന്നെ ഇതിനായിട്ട് വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല രംഗങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ അതിൻ്റെ തിന്മകൾ വരാം. വിവാഹത്തെ എല്ലാവരും മാന്യമായിട്ട് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വിവാഹത്തിൻ്റെ പവിത്രതയെ ലംഘിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയും ഒക്കെയാണ് ഇത് നടന്നത്. നമുക്കതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം? നമുക്കിത് അധർമ്മം പെരുകയാണ്, കർത്താവിൻ്റെ വരവ് അടുത്തു എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ തലകളെ ഉയർത്താനും ഇത് നമുക്കിടയാകട്ടെ. നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കാം.